നോൺ ഡ്യുവൽ റിയാലിറ്റി എന്ന് പറയും. അദ്വൈതം നോൺ ഡ്യുവൽ റിയാലിറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാലും പറയാം, പക്ഷെ അങ്ങനെ പറയുന്നത് അതെങ്ങനെ വന്നു നോൺ ഡ്യുവൽ റിയാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ അത് പിന്നീട് പറയാം. അതിപ്പോ മറ്റൊരു വിഷയമാണ്. അപ്പൊ ഡ്യുവാലിറ്റി, ഡ്യുവാലിറ്റി എങ്ങനെ വന്നു, നോൺ ഡ്യുവൽ എങ്ങനെ വന്നു എന്നൊക്കെ അറിയണം. അപ്പോ ആദ്യം പറഞ്ഞത് അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് ബ്രഹ്മത്തെ പറയണമെന്ന് പറഞ്ഞു. അതും മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയണമെന്ന് പറഞ്ഞു. പകരം നോൺ ഡ്യുവൽ റിയാലിറ്റി എന്ന് പറഞ്ഞാലും മതി, കുഴപ്പമൊന്നുമില്ല, പല രീതിയിലും പറയാം. പക്ഷെ ഫണ്ടമെന്റൽ റിയാലിറ്റി, അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിന് വേറെ അർത്ഥമാണെന്ന് പറഞ്ഞു. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. എന്താ അങ്ങനെ പറയുമ്പോൾ അർത്ഥ വ്യത്യാസം വരുന്നത്? സയന്റിഫിക്കായിട്ട് പറയുന്നത് അത് ചേഞ്ചബിൾ ആണ്. എന്താ ചേഞ്ച് ചെയ്യുന്നത്? സ്വാമിജി ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പൊ ബാക്ടീരിയ ഉണ്ടായിരുന്നു, ബാക്ടീരിയ ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു. അല്ല, ആ ഒരു പ്രോഗ്രസീവ് നോളജ്, സയൻസ് ഈസ് ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ. ശരി, അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ്? അൾട്ടിമേറ്റ് ഫണ്ടമെന്റൽ എന്നൊക്കെ പറഞ്ഞ അതിന്റെ സവിശേഷത എന്താണ്? അത് ഭൗതിക യാഥാർത്ഥ്യമാണ്, അത് ശരിയാണ്. പിന്നെ അത് മാറുന്നതാണ്, അത് ശരിയാണ്. പിന്നെ അൾട്ടിമേറ്റ് ഫണ്ടമെന്റൽ എന്നൊക്കെ ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ടോ? അബ്സല്യൂട്ടിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല, ചോദിച്ചതിന് ഉത്തരം പറയുന്നേ. അബ്സല്യൂട്ട് ഫണ്ടമെന്റൽ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വ്യത്യാസം എന്ന് ചോദിച്ചു. വേറെന്താ വ്യത്യാസം? എല്ലാം പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ വരുന്നതാണ്. അതൊക്കെ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ വരുന്നതാണ്. പിന്നെ എന്താണ്? സബ്ജക്റ്റീവ്. ഞാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞു. ബ്രഹ്മത്തിനെ ആശ്രയിക്കുന്നില്ല, ബ്രഹ്മത്തിനെ അത് ആശ്രയിക്കുന്നില്ല. ബ്രഹ്മത്തിനെ ആശ്രയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി അതിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ബ്രഹ്മത്തെ ആശ്രയിച്ച റിയാലിറ്റിയാണെന്ന് പറയുന്നില്ല. പിന്നെ ഇവരെന്താണ് അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത വേറെ എന്താണ്? വ്യാവഹാരി സത്യം എപ്പോഴും ബ്രഹ്മത്തെ ആശ്രയിച്ച് മാത്രമാണ് നിൽക്കുന്നത്. അത് വ്യാവഹാരി സത്യം, അതിന്റെ കാര്യമില്ല ഞാൻ ചോദിച്ചത്. ഡിസ്കവറിയാണ്. ഡിസ്കവറി എന്തോന്നു? നമ്മള് സയന്റിഫിക് ആയിട്ടുള്ള ഓരോ പുതിയ കണ്ടെത്തലുകൾ. ഡിസ്കവറി എന്താണ്? ഡിസ്കവറി എന്ന് പറഞ്ഞ എന്തിനെ? സയൻസിന്റെ സയൻസിന്റെ എന്ത് റിയാലിറ്റിയുടെ സ്റ്റോറി എന്നല്ല ഞാൻ പറഞ്ഞത്. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഡിസ്കവറിക്ക് മുമ്പ് അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ബാക്ടീരിയയുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കവറിക്ക് മുമ്പ് ഉണ്ടായിരുന്നു കണ്ടുപിടുത്തം. മലയാളം അല്ലെ ചോദിച്ചാൽ എന്താണ് എന്റെ ആശയം? ഡിസ്കവറി എന്ന് ഞാൻ പറഞ്ഞ എന്തിനാണ്? പ്രാപഞ്ചികമായിട്ടുള്ള നിയമങ്ങളെ കുറിച്ചും സത്യങ്ങളെ കുറിച്ചുമുള്ള അന്വേഷണം അതിനാണ് ഡിസ്കവറി എന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ കണ്ടെത്തലെന്നാണ് അറിഞ്ഞത്. അത് ഉദാഹരണം പറഞ്ഞത് ഡിസ്കവറി എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഒരുപാട് അത് പറയേണ്ട കാര്യമാണ്. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രസീവും അപ്രോക്സിമേറ്റീവായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള നോളജ്. സയന്റിഫിക് ഡിസ്കവറി എന്ന് പറയുന്നത് നോളജാണ്. നോളജിന്റെ വ്യത്യാസം പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്. റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള നോളജ്, അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ആ അൾട്ടിമേറ്റ് റിയാലിറ്റിയെ കുറിച്ചുള്ള നോളജ് ഡിസ്കവറിയാണ്. എന്തിനാ അത് പറഞ്ഞത്? ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയ? ഫിലോസഫിയുമായിട്ട് എന്ത് ബന്ധപ്പെടുത്തി? ഫിലോസഫിക്കലായിട്ടുള്ള അത് പറഞ്ഞ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയ അത് പറഞ്ഞത് നോളജാണ്. റിയലൈസേഷൻ എന്തിനെ സംബന്ധിച്ച്? ബ്രഹ്മത്തെ സംബന്ധിച്ച് റിയലൈസേഷൻ. ഫിസിക്കൽ റിയാലിറ്റി അതിനെ സംബന്ധിച്ച് ഡിസ്കവറി എന്ന് പറയും. രണ്ടും നോളജാണ്. ഒന്നാണ് ഡിസ്കവറി എന്ന് പറയും. അത് പറഞ്ഞു. ഒന്നും കൃത്യമായിട്ട് അറിയില്ല, അവിടെ ഇവിടെ കേട്ട ചില ഓർമ്മകളുണ്ട്. ആക്യുറസി ഇല്ല, കൃത്യമായൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നാലേ ആ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. പിന്നെ എന്താണ് ഡിസ്കവറി എന്ന് പറയുന്നത്? പ്രോഗ്രസീവ് ആൻഡ് അപ്രോക്സിമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് പറഞ്ഞത്? പ്രോഗ്രസീവ് സയന്റിഫിക് നോളജ് എന്തിനെ കുറിച്ചുള്ള നോളജ്? അൾട്ടിമേറ്റ് റിയാലിറ്റി. റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള നോളജ്. റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള നോളജ് ആണെന്ത്? അപ്രോക്സിമേറ്റും പ്രോഗ്രസീവും ആയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇന്നതിനെ സംബന്ധിച്ചാണെന്നുള്ള മനസ്സിലാക്കണം. റിയലൈസേഷൻ എന്ന് പറയുന്നത് അത് ഫൈനൽ ആയിട്ടുള്ള ഒരു ഫൈനൽ നോളജ് ആണ്. പെർഫെക്റ്റ് നോളജ് ആണ്. റിയാലിറ്റിയെ കുറിച്ചുള്ള ഫിസിക്കൽ റിയാലിറ്റിയെ കുറിച്ചുള്ള നോളജ് എന്താണ്? അപ്രോക്സിമേറ്റ് അല്ല, പ്രോഗ്രസീവ്. മറ്റത് ഫിക്സഡ് ആണ്, ഇത് പ്രോഗ്രസീവ് ആണ്. അതിന്റെ വ്യത്യാസങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ രണ്ട് തരത്തിലുള്ള നോളജ് അല്ലെങ്കിൽ രണ്ടു തരത്തിലുള്ള റിയാലിറ്റിയും റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള രണ്ടു തരത്തിലുള്ള നോളജും പിന്നെ എങ്ങനെ മനസ്സിലാക്കുന്നു? അതൊക്കെ ശരിയല്ലേ. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോ എന്താ മനസ്സിലാകുന്നത്? അതൊക്കെ ശരി. അതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? മാറ്റമുള്ളതായ പ്രാപഞ്ചികമായ സത്യത്തെ കുറിച്ചുള്ള അത് പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞല്ലേ. രണ്ടും നമ്മള് കമ്പയർ ചെയ്ത് നോക്കുമ്പോ എന്താ മനസ്സിലാകുന്നു? രണ്ടും പരസ്പര വിരുദ്ധമാണ്. ആണ് അതിന്റെ സവിശേഷത. ഇനി വ്യാവഹാരിക സത്യവും അദ്വൈതി പറയുന്ന വ്യാവഹാരിക സത്യവും പിന്നെ അൾട്ടിമേറ്റ് റിയാലിറ്റി, ഇത് രണ്ടും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? അൾട്ടിമേറ്റ് റിയാലിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിയാലിറ്റി, വ്യാവഹാരിക സത്യം, ഇത് രണ്ടും തമ്മിലുള്ള ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോ എന്താ മനസ്സിലാകുന്നത്? വ്യാവഹാരിക സത്യം എപ്പോഴും ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കും, ആശ്രയിച്ചിരിക്കും. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താ നിൽക്കുന്നത്? അതുകൊണ്ടെന്താ ബ്രഹ്മത്തിന്റെ പ്രപഞ്ചികമായ അനുഭവമാണ് വ്യവഹാര സത്യം? അതുകൊണ്ട് എന്താണ് രണ്ടും ഇങ്ങനെയാണെന്ന് മനസ്സിലായത്? അതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചല്ല പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, വീണ്ടും അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടെന്താ രണ്ടാണ്? അതുകൊണ്ടെന്താണ് പാരമാർത്ഥികമായ ബ്രഹ്മം പ്രപഞ്ചത്തിലൂടെ അറിയുന്നതിനെയാണ്? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, വീണ്ടും പറഞ്ഞതിനെ വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്താ പ്രത്യേകത വെച്ചാൽ, ഈ ഫിസിക്കൽ റിയാലിറ്റിയെ വ്യാവഹാരിക സത്യം എന്ന് പറയാൻ പറ്റില്ല. സാറിന് അദ്വൈതം പ്രസംഗിക്കുന്നവർ വരുത്തുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. എന്താണ് ഫിസിക്കൽ റിയാലിറ്റിയെ വ്യാവഹാരിക സത്യമാണ് അതിൽപ്പെടും ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത്? അൾട്ടിമേറ്റ് റിയാലിറ്റി, ഫണ്ടമെന്റൽ റിയാലിറ്റി എന്നൊക്കെ പറയുന്നതാണ് അദ്വൈതത്തിലെ വ്യാവഹാരിക സത്യം എന്ന് പറയും. അത് അബദ്ധമാണ്. എന്തുകൊണ്ട്? രണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള. എന്തുകൊണ്ടാ വിരുദ്ധം വരുന്നത്? അതായത് ഒന്ന് പ്രോഗ്രസീവ് അപ്രോക്സിമേറ്റീവായിട്ടുള്ള ഡിസ്കവറി, മറ്റത് പ്യുവർ കോൺഷ്യസ്നെസ്. എന്താണ് രണ്ടും തമ്മിലുള്ള വിരോധം? ഒന്ന് ബ്രഹ്മത്തെ ആശ്രയിച്ച് മറ്റത് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞു. ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നതല്ല ഫിസിക്കൽ റിയാലിറ്റി അല്ലെങ്കിൽ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നതല്ല വ്യാവഹാരിക സത്യം എന്ന് പറയുമ്പോൾ, അത് ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് വലിയ വ്യത്യാസമുള്ള വലിയ വ്യത്യാസമാണ്. അതായത് അൾട്ടിമേറ്റ് റിയാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത് ഏത് ശാസ്ത്രത്തിലാണ്? ഫിസിക്സിൽ. അവിടെ ആ റിയാലിറ്റി ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു റിയാലിറ്റിയാണെന്ന് അവിടെ പറയുന്നില്ല. സത്യം എന്ന് പറയുന്നതിനാണ് ഈ റിയാലിറ്റി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്, അത് മറന്നു പോരുന്നു. അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്ന ഏകം സത്യം, ബ്രഹ്മം സത്യം എന്ന് പറയുന്ന ആ സത്യത്തിനോട്, അല്ലെങ്കിൽ വ്യാവഹാരിക സത്യത്തിനോട്, അതും ഗുരു പറയുന്നുണ്ട് വ്യാവഹാരിക സത്യത്തെ. അതിനോട് ഒരിക്കലും ഈ ഫിസിക്സ് പറയുന്ന റിയാലിറ്റിയെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. ഗുരു പറഞ്ഞ ബ്രഹ്മസത്യമായാലും ശരി, ശങ്കരാചാര്യർ പറഞ്ഞ ബ്രഹ്മസത്യമായാലും ശരി, അതിനോട് ഇതിനെ യോജിപ്പിക്കാൻ പറ്റില്ല. കാരണം ഗുരു പറഞ്ഞിരിക്കുന്ന വ്യാവഹാരിക സത്യം ബ്രഹ്മത്തെ ആശ്രയിച്ചുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ എങ്ങനെയാണ് ഇതിനെല്ലാം സമന്വയിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സമന്വയിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ഗുരു പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഏകം സത്യം എന്ന് മനസ്സിലാക്കിയാൽ സമന്വയിപ്പിക്കാൻ പറ്റത്തില്ല. ബ്രഹ്മം ബ്രഹ്മസത്യം എന്നൊക്കെ പറയുന്നതിന് ഇതിനോട് സമന്വയിപ്പിക്കാത്ത രീതിയിൽ വ്യാഖ്യാനിക്കണം, മാറ്റണമെന്ന്. അത് ശങ്കരാചാര്യർ പറഞ്ഞതോ ഗുരു പറഞ്ഞതോ ആകത്തില്ല, അല്ലാത്ത രീതിയിൽ അതിനെ മാറ്റണം. മനസ്സിലായ എങ്ങനെ മാറ്റാൻ പറ്റും? ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ് നിരുപാധികമായ സത്യം, വ്യാവഹാരികമായ സത്യം, അത് സ്വാഭാവിക സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് വ്യാവഹാരിക സത്യം എന്ന് ഗുരു പറയുന്നത്. അപ്പോ ഇതിനങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഈ ബ്രഹ്മസത്യത്തിന് എന്ത് പറയണം? ഗുരു പറയുന്ന ബ്രഹ്മസത്യമല്ല, ഡൈനാമിക് ബ്രഹ്മസത്യം എന്ന് പറയാം. ഡൈനാമിക് എന്നുവെച്ചാൽ മാറിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മസത്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിനെ ഈ പറയുന്ന അൾട്ടിമേറ്റ് റിയാലിറ്റിയായിട്ട്, ഫണ്ടമെന്റൽ റിയാലിറ്റിയായിട്ട് യോജിപ്പിക്കുക. അല്ലാതെ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ബ്രഹ്മത്തെ നിർവചനത്തിലൂടെ മാറ്റിയാൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റില്ല. ഗുരു പറഞ്ഞിരിക്കുന്ന അതേ അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും യോജിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾക്ക് യോജിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ബ്രഹ്മത്തെ മാറ്റിയെഴുതണം, അതിന് പുതിയ നിർവചനം കൊടുക്കണം. ബ്രഹ്മം ഡൈനമിക്കാണ്, അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് പറയുന്ന റിയാലിറ്റി ഡൈനമിക്കാണ്, പരണ്ടുവന്നാവും. ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടു ഒന്നാക്കാന്ന് വെച്ചാൽ രണ്ടിനെയും ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഒന്നാവണമെന്നില്ല. രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്ന ഒരു തലം കണ്ടെത്താൻ പറ്റും. പക്ഷെ ശരിക്കും ഗുരു പറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെ യോജിപ്പിക്കാൻ പറ്റില്ല, കാരണം അത് ഡൈനമിക് അല്ല, നിരുപാധികമാണ് ആ സത്യം. ഇതാണ് എന്റെ വ്യത്യാസം. ഇപ്പൊ ബ്രഹ്മത്തെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ യോജിപ്പിക്കാൻ പറ്റും. ഇന്ന് വേറെ എന്താണ് പറഞ്ഞത്? അതൊന്നും പഠിച്ചിട്ടില്ല. അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയും. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സയൻസ് ഓണ്ടോളജിക്കൽ ക്ലെയിം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതുപോലെ പറയണ, അല്ലെങ്കിൽ സയൻസ് അല്ലാതായി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ സയൻസ് തെറ്റായി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എന്റെ തന്നെ വരും, അത് വരാൻ പാടില്ല. നോളജ് ഒന്നും പറഞ്ഞില്ല. ഇതിനകത്ത് സയൻസിന്റെ ഭാഗം വരുന്നുണ്ട്, അദ്വൈതത്തിന്റെ ഭാഗം വരുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എന്തിനു പറയുന്നു, എന്തൊക്കെയാണ് പറയുന്നത്, അല്ലാതെ കഥ കേൾക്കുന്നവരോ ഒന്ന് കേട്ടിട്ട് പോയോ കാര്യമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കണമെങ്കിൽ പറയുന്ന ക്ലാസ് നിങ്ങളുടെ നിലവാരം അനുസരിച്ച് ഒരു 10 തവണ കേൾക്കണം. അത് വീണ്ടും നിങ്ങൾ 10 തവണ കേൾക്കേണ്ടി വരും. ഞാൻ എത്ര റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾ വീണ്ടും 10 തവണ കേൾക്കേണ്ടി വരും. നമ്മുടെ അതിന്റെ പ്രശ്നം ഞാൻ എത്രയോ കാലം കൊണ്ട് ഞാന് പത്തനപ്പോയിട്ട് അവിടെ ഒരു മഠാധിപതി ഉണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം ഞങ്ങള് കുറെ പേരിരിക്കും. അപ്പൊ അദ്ദേഹം പറയാം, അദ്വൈതം എന്ന് പറഞ്ഞ രണ്ടുണ്ടെന്നാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുത്തത്. രണ്ടുണ്ട് അവൻ പറഞ്ഞ രണ്ടുണ്ട്. ഏതെല്ലാം തരത്തിൽ ആൾക്കാർ വേക്കേരിക്കുന്ന കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതും ഇന്നലെ പറഞ്ഞതും ആ രണ്ടു കാര്യങ്ങളും ശരിക്കും മനസ്സിലാക്കിയാലേ അടുത്തിന് പറയാൻ പറ്റും. അടുത്ത് പറയാൻ പോകുന്ന കുറച്ചുകൂടെ ടഫായ കാര്യമാണ്. സയൻസിന്റെ ഭാഗം വരും, അദ്വൈതം നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നുവെച്ചാ റിയാലിറ്റിയെ സംബന്ധിച്ച് ഗുരു പറഞ്ഞിരിക്കുന്നതും ഇന്നത്തെ കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നതും ഇന്നത്തെ കാഴ്ചപ്പാടുകളും അത് എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നുണ്ടോ അതോ വ്യത്യസ്തമാണ് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്. ഏതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു കാഴ്ചപ്പാട്? എന്തായാലും പറഞ്ഞത് പ്രോഗ്രസീവ് നോളജ് എന്നാണോ പറഞ്ഞത്? അതെന്ത് പറഞ്ഞെന്നോണോ അറിയത്തില്ല എന്നാണോ പറഞ്ഞത്? അതിനെന്ത് പേരിട്ടാ വിളിച്ചത്? ഫണ്ടമെന്റൽ റിയാലിറ്റി. ഒരു ബോധമില്ലല്ലോ. അതായത് റിയാലിറ്റിയെ സംബന്ധിച്ച് സയൻസിന്റെ ഒരു കാഴ്ചപ്പാട്, അതിനൊരു പേര് പറഞ്ഞു. ആ കാഴ്ചപ്പാടിന് പറയുന്നത് ഇന്നതാണ് അതിന്റെ പേരെന്ന്. എന്നിട്ടാണ് അത് വിശദീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വിശദീകരിച്ചത്. മോഡേൺ സയന്റിഫിക് റിയാലിറ്റി അതും അറിയത്തില്ലെങ്കിൽ പിന്നെ മോഡേൺ സയന്റിഫിക് റിയാലിറ്റി ആ ഒരു വിഷയത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന്റെ പ്രത്യേകത എന്താണ്? അപ്രോക്സിമേറ്റ് എന്നാണോ പറഞ്ഞത്? പ്രോഗ്രസീവ് എന്നാണോ പറഞ്ഞത്? അതൊന്നും ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞ കാര്യമല്ല. ഒന്നും കൃത്യമായി മനസ്സിലാക്കുന്നില്ല. എവരെയൊക്കെ സംബന്ധിച്ച് ശരി പോട്ടെന്ന് വയ്ക്കാം. ഇനി കുറച്ച് സയൻസ് പോളിടെക്നിക്കില് പഠിച്ചേ, അപ്പൊ കുറച്ചുകൂടെ കൃത്യമായി ഇതൊക്കെ മനസ്സിലാക്കേണ്ടി പഠിച്ച ഞാനീ പറഞ്ഞ കേട്ടില്ലേ മോഡേൺ സയന്റിഫിക് റിയാലിറ്റി എന്ന് പറഞ്ഞ് മോഡേൺ സയന്റിഫിക് ബ്രഹ്മത്തിന്റെ പാരമാർത്ഥിക സത്യമായിട്ട് ഒരു തരത്തിലും യോജിക്കുന്ന ഒരു കാര്യമല്ല. ഈ പ്രോഗ്രസീവ് അപ്രോക്സിമേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഞാനറിയിട്ട് ഇതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു പ്രോഗ്രസീവ് ആണ്. അത് ഒരു അൾട്ടിമേറ്റ് അല്ല എന്ന് പറയാൻ കഴിയും. അത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സയന്റിഫിക് ഇത് തന്നെ മോഡേൺ സയന്റിഫിക്. ആകെ ഒരു വാക്കറിയാം സയന്റിഫിക്, എല്ലായിടത്തും അറിയാം, വേറൊന്നും അറിയത്തില്ല. അത് അവിടെ നിന്ന് കേട്ടുപിടിച്ചാണ് സയന്റിഫിക്. സയന്റിഫിക് അവരിങ്ങനെ പറയും ഇതെല്ലാം സയന്റിഫിക് ആണെന്ന് പറയും. മണ്ടന്മാരത്തിലേ പറയും, അവര് വായം പിടിച്ചിരുന്ന് സയന്റിഫിക് എന്ന് ധരിച്ചു വെക്കും. പുറത്തു അതെന്ന് പറയും സയന്റിഫിക് സയന്റിഫിക്. ഞാൻ സയന്റിഫിക്കിന്റെ കാര്യം അല്ല പറഞ്ഞത്, പ്രോഗ്രസീവ് അപ്രോക്സിമേറ്റ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അങ്ങനെയാണോ പറഞ്ഞത്? പറയുന്ന നോളജിനെ കുറിച്ചാണ്, റിയാലിറ്റിയെ കുറിച്ചുള്ള നോളജ്. അത് അപ്രോക്സിമേറ്റ് ആണ്, പ്രോഗ്രസീവ് ആണ്. ആ നോളജ് അതിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനെ കുറിച്ചുള്ള നോളജ്? റിയാലിറ്റിയെ കുറിച്ചുള്ള. നമ്മൾ ചർച്ച ചെയ്യുന്ന റിയാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഏക സത്യം എന്ന് പറഞ്ഞു? സത്യം റിയൽ. റിയാലിറ്റി ഓഫ് ബ്രഹ്മൻ എന്ന് പറയും, ബ്രഹ്മത്തിന്റെ റിയാലിറ്റി എന്താണ്. അതുപോലെ തന്നെ റിയാലിറ്റി ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി എന്താണ്. ഈ രണ്ട് വിഷയങ്ങളാണ്. അപ്പോ അദ്വൈതി പറയുന്ന എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ റിയാലിറ്റിയാണെന്നാണ് അദ്വൈതി പറയുന്നത്. ഈ സയന്റിഫിക് റിയാലിസത്തിൽ പറയുന്ന എന്താണ്? ഈ പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്, അത് പ്രപഞ്ചത്തിന്റേതാണ്, അതിന് ബ്രഹ്മമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇത്രയെങ്കിലും മനസ്സിലാക്കും, ഒരുപാടൊന്നും മനസ്സിലായില്ല. സയന്റിഫിക് റിയാലിറ്റി എന്ന് പറയുന്നത് റിയാലിറ്റി പ്രപഞ്ചത്തിന്റേതാണ്, ബ്രഹ്മം എന്ന് പറയുന്നത് അവിടെ കടന്നു വരുന്നേ ഇല്ല, ബ്രഹ്മമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവര് ബ്രഹ്മത്തെ കുറിച്ച് പഠിച്ചിട്ട് ബ്രഹ്മത്തിന്റെ റിയാലിറ്റി പ്രപഞ്ചത്തിൽ വരുമോ എന്ന് ചിന്തിക്കുന്നില്ല. അത് അദ്വൈതിയാണ് അങ്ങനെ പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ റിയാലിറ്റിയെ കുറിച്ച് ഇന്നും മനുഷ്യൻ മനസ്സിലാകുന്നുണ്ട്, അത് ബ്രഹ്മത്തിന്റെ റിയാലിറ്റി പ്രപഞ്ചത്തിൽ വന്നു നല്ല മനസ്സിലാക്കുന്നു. പ്രപഞ്ചത്തിൽ അതിന്റേതായ റിയാലിറ്റി ഉണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇതാണ് അതിന്റെ പ്രധാനമായ കാര്യം. ആ റിയാലിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ അറിവ്, പ്രപഞ്ചത്തിന്റെ റിയാലിറ്റിയെ കുറിച്ചുള്ള നമ്മുടെ അറിവ്, അത് എന്താണ് ക്രമേണ കൂടുതൽ കൂടുതൽ ആക്യുറേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രോഗ്രസീവ് ആണ്, ക്രമേണ ആക്യുറസി അതിനുണ്ടെന്ന് പറയുന്നു. പിന്നെ അത് അപ്രോക്സിമേറ്റ് ആണ്, പൂർണമായ ഒരു റിയാലിറ്റിയെ കുറിച്ചുള്ള നോളജ് അല്ല. അതെപ്പോഴും ആ നോളജ് ഡിസ്കവറിയാണ്, റിയലൈസേഷൻ അല്ല. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പറയുമ്പം ബ്രഹ്മത്തിന്റെ റിയാലിറ്റി വേറെയാണ്, പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി വേറെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്രഹ്മത്തെ കറക്റ്റായി മനസ്സിലാക്കിയ ഇത് രണ്ടും രണ്ടാണ്. അവിടെയാണ് ആധുനിക വേദാന്തികൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ വ്യാവഹാരിക സത്യമാണെന്ന് പറയും. അത് ഒരിക്കലും ശരിയല്ലെന്നാണ് പറയുന്നത്. കാരണം ബ്രഹ്മത്തിന്റെ വ്യാവഹാരിക സത്യം ബ്രഹ്മത്തെ ആശ്രയിച്ച് ഉള്ളതാണ്. പ്രപഞ്ചത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ആശ്രയിച്ചുള്ളതല്ല. പ്രപഞ്ചത്തിന്റെ റിയാലിറ്റിയെ കുറിച്ച് പറയുന്നത് ഫിസിക്സിലാണ്. ഫിസിക്സിൽ അതൊരിക്കലും ബ്രഹ്മത്തിന്റെ റിയാലിറ്റിയാണെന്ന് പറയുന്നുണ്ട്, മറിച്ച് അത് പ്രപഞ്ചത്തിന്റെ തന്നെ റിയാലിറ്റിയാണ്. അത് ആശ്രയിച്ചിരിക്കാം, പക്ഷെ അത് പ്രപഞ്ചത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്നതാണ്. നമുക്ക് പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു റിയാലിറ്റി ആശ്രയിച്ച് മറ്റൊരു റിയാലിറ്റി നിലനിൽക്കാം. അവിടെ ബ്രഹ്മത്തിന് സ്ഥാനമൊന്നും ഇല്ല. ആ വ്യത്യാസം പറയാൻ വേണ്ടിട്ട്. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? അത് മെറ്റാഫിസിക്കലാണ്, ഭൗതികാതീതമായ ഒന്നാണ്. പ്രപഞ്ചം എന്ന് പറയുന്നതോ അത് ഭൗതിക അന്തർഗതമാണ്, ഉള്ളിൽപ്പെടുന്നതാണ്. രണ്ടും ഒന്നാകാൻ പറ്റത്തില്ല. വ്യാവഹാരിക സത്ത സ്വീകരിക്കണമെങ്കിൽ അവിടെ മായയെ അംഗീകരിക്കേണ്ടി വരും. മായ ബ്രഹ്മത്തിന് മായ ഉള്ളതുകൊണ്ടാണ് വ്യാവഹാരിക സത്യം വരുന്നത്. ഇവിടെ ഫിസിക്സിലാണെങ്കിലോ മായയുടെ ആവശ്യം ഇല്ല. അവിടെ റിയാലിറ്റിയെ നമ്മൾ അറിയുന്നു. ആ റിയാലിറ്റിയെ നമ്മൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അറിയും. ഇൻഡയറക്റ്റായിട്ട് അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയകളെ അറിയുന്നു, നമ്മൾ നേരിട്ടല്ല അറിയുന്നു. മൈക്രോസ്കോപ്പിലൂടെയാണ് അതിനെ അറിയുന്നത്. അപ്പൊ ഇൻഡയറക്റ്റായിട്ട് അറിയും. അറിഞ്ഞാലും അത് പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു റിയാലിറ്റിയാണ്. അതിന് ബ്രഹ്മവുമായിട്ട് ബന്ധമൊന്നുമില്ല. ബ്രഹ്മം ബാക്ടീരിയ ആയി തമ്മിൽ ബന്ധപ്പെടുത്താൻ ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. വ്യത്യാസം ബ്രഹ്മം എന്ന് പറയുന്നത് അങ്ങനെ പ്രപഞ്ചാതീതമായി നിൽക്കുന്ന ഒരു തത്വമാണ് ബ്രഹ്മം. ഇതൊക്കെയാണ് പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. പിന്നെ വേറെന്താണ്? അതാണ് സ്വാമി, അറിവിനെ വിട്ട് അഹം അന്യമാകുമെന്നായി അറിവിനെ അറിയാനും ആരുമില്ല എന്ന് പറഞ്ഞത്. പ്രപഞ്ചം ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് ബ്രഹ്മം വ്യത്യസ്തമായിട്ടുള്ള പ്രപഞ്ചം ഇതുമായിട്ട് സയൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ് അറിയാൻ പറ്റില്ല. അറിവിനെ അറിയാനും ആരുമില്ല, അറിയാൻ പറ്റില്ല. അതാണ് പരമാർത്ഥമായ സത്യം. പാരമാർത്ഥിക സത്യത്തെ അറിയാൻ പറ്റില്ല, വ്യവഹാര സത്യത്തെ അറിയാം. അതിനാണ് പറഞ്ഞിരിക്കുന്നത് ഉള്ളതും ഉള്ളതുമായി കലർന്നത്. അത് വ്യാവഹാരിക സത്യത്തെ പറയുന്നു. കാരണം എന്താണ്? നമ്മൾ ഉണ്മയെ അറിയുന്നു. പ്രപഞ്ചത്തിൽ നമ്മൾ ഉണ്മയെ അറിയുന്നു, അതാണ് വ്യാവഹാരിക സത്യം. അതിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ട്, ആർക്കും അറിയാം. മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം അറിവിനെ വിട്ട് അതല്ലോ. നമ്മളീ പറയുന്ന വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് രണ്ടാമത്തെ ക്ലാസ്സിലായിരുന്നു. അവിടെ പറയുന്ന ഇത് തന്നെയാണ് വ്യാവഹാരിക സത്യം. അതാണ് നമ്മൾ ലോകത്തിൽ അറിയുന്ന ഉണ്മ. വസ്തുക്കളിൽ അറിയുന്ന ഉണ്മ എന്ന് പറയുന്നത് എന്താണ്? വ്യാവഹാരിക സത്യമാണ്. അത് നമുക്ക് അറിയാൻ പറ്റിയതാണ്. പ്രിയമകമേ പിരിയാതെ കൊണ്ട് ഇതിന്നി ക്രിയൊരു അപ്രിയം. നമ്മൾ അറിയുന്ന പ്രിയം ഒരു ജാതി പ്രിയം, ഈ പ്രിയം എന്നൊക്കെ പറയുന്നത് വ്യാവഹാരിക സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത്. പരമാർത്ഥിക സത്യമാണെങ്കിൽ അതിനെ കുറിച്ചാണ് പറയുന്നത് വാങ്മനോ ഗോചരം ഇതിലങ്ങ് ചരിച്ചിടും പ്രമാണം. അങ്ങനെ അറിയാൻ പറ്റത്തില്ലെന്ന് തന്നെ പറയും. അത് ഭാവതിയിൽ വരുമ്പോൾ ക്ലിയർ ആയിട്ട് പറയും. അറിയുന്നത് സ്വാഭാവികത്തെ അറിയും, നിരുപാധികത്തെ അറിയാൻ കഴിയും. അതാണ്. അപ്പൊ അടുത്ത ദിവസവും ഞാൻ വീണ്ടും ഇതിനെ കുറിച്ച് ചോദിക്കും. കൃത്യമായി പറഞ്ഞ ഇതിനെ കുറിച്ച് മുമ്പോട്ടുള്ള വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ പുതിയ വിശദീകരണമൊന്നുമില്ല. ശരി, ഓക്കെ.